ഇപ്പൊ ജ്ഞാനശബ്ദം പോലെയാണ് സർവശബ്ദം. എങ്ങനെയാണ് അതിൻ്റെ പ്രക്രിയ? സർവശബ്ദസ്യ അർത്ഥപദതാതുരപ്രത്യപ്രാതിപതികം തിനേന പ്രാതിപതിക സജ്ഞ സർവ സു സർവ അം ഇത്യത്ര സർവ സു സർവ അം ഇത്യത്ര സമൂർണം സകാ ഇത്യനേന ലുക്കി പ്രാപ്തി അതോ അം ഇത്യനേന സു അമോ അം ആദേശ സർവ അം സർവ അം ഇതി സ്ഥിതി ഇത് സ്ഥിതി അമിപൂർവ ഇത്യനേന അനയോഹ ഏകാദേശി പൂർവരൂപി പൂർവരൂപ ഏകാദേശി സർവം സർവം ഇതി സിദ്ധ്യതി ഹേ സർവസു ഇത്യത്രാപി അമാദേശേ കൃതേ സർവ അം ഇത്യത്ര അമിപൂർവ ഇത്യനേന പൂർവരൂപേ കൃതേ സർവം ഇതി ഇത്യത്ര ഹേ സർവം ഇത്യത്ര ഏം ഹർസ്വാത് സംബുദ്ധേ സംബുദ്ധി അവയവപൂർവ സംബുദ്ധി അവയവഭൂത മകാരശിലോപി സർവശബ്ദ അം ഇതി ജാതേ അമിപൂർവ ഇത്യനേന പൂർവരൂപേ കൃതേ സർവ ഇത്യസ്യ അദന്ത അംഗത്വം പൂർവരൂപ കൃത അകാരസ്യ അന്താധിപത്യ ഇത്യനേന അന്താധിപത്ഭാവേന പൂർവ അന്തവത്വേന കൃതേ സർവ ഇത്യസ്യ അതന്ത അംഗത്വാത് തസ്മാത് പരിസ്ഥിതസ്യ മകാരസ്യ സംബുദ്ധി അവയവത്വാത് തസ്യ ലോപഃ ഹേ സർവ സർവ ഔ ഇത്യത്ര നമസകാശ്ചായ ഇത്യനേന സൂത്രേണ സി ആദേശേ അനുബന്ധലോപേ സർവ ഇത്യത്ര ഗുണ ഗുണേകൃതേ സർവേ ദ്വിതീയദ്വിവചനേ സർവേ സർവ ജസ് ഷത് ഇത്യനയോ സ്ഥാനയോ ജസ്സോ സി ഇത്യനേന സി കൃതേ സർവ സി സർവ സി ഇത്യത്ര സർവനാമസ്ഥാനേ ജ സി സർവനാമസ്ഥാനം ഇത്യനേന സി ഇത്യസ്യ സർവനാമസ്ഥാന സജ്ഞായാം സർവസി ഇത്യത്ര നമസ്തകസ്യ ജലചഃ ഇത്യനേന നുമീകൃതേ മിതചോ അന്ത്യാത്പരഃ ഇത്യനേന നും ഇത്യസ്യ സർവ ഇത്യസ്യ പരത്വേന ജാതേ സർവന മകാരസ്യ ഇസഞ്ജ്ഞായ ഉകാരസ്യ ഉച്ചാരണാർത്ഥേജ ന ഇതി സ്ഥിതേ സർവ ന ഇത്യസ്യ അംഗ അവയവത്വാ സർവ ഇതി അംഗ അവയവത്വാ സർവ ന ഇത്യത്ര നകാരസ്യ പൂർവസ്ഥിതസ്യ അകാരസ്യ വധാസപ്ഞായാം നകാരാന്തസ്യ അംഗസപ്ഞായാം സർവനാമസ്ഥാനേജ അസംബദ്ധോ ഇത്യനേന സൂത്രേണ ശി ഇത്യസ്യ സർവനാമസ്ഥാനത്വാത് തസ്മാത് പരിസ്ഥിതസ്യ നകാരസ്യ ഉപധായാഹ അകാരസ്യ ദീർഘേ ജാതേ സർവാൻ ഈ ഇത്യത്ര നകാരസ്യ ണത്വേ സർവാണി സർവം സർവം സർവം സർവേ സർവാണി സർവം സർവേ സർവാണി ഹേ സർവ സർവേ സർവാണി ശേഷം ബുമ്മത് സർവേണ ഇത്യത്ര താങ്ങസിംഹസാം വിനാശയത്തിനേന ഇനാദേശേ നകാരസ്യ ണത്വേ ജ സർവേണ സർവാഭ്യാം ഇത്യത്ര സുഭചൈത്യനേന ദീർഘേ സർവൈഃ ഇത്യത്ര അതോഭിസൈസ് ഇത്യനേന ഐസ്യകൃതേ സർവ പഞ്ചമേകവനെ ചതുർത്ഥേകവനെ ചതുർത്ഥേകവനെ സർവനാമന സ്മൈത്യനേന സ്മൈ ആദേശകൃതേ സർവസ്മൈ സർവാഭ്യാം സർവേഭ്യത്ര ബഹുവിനെ ചല്യത്തിനേത്തുകൃതേ സർവേഭ്യ പഞ്ചമീ ഷഷ്ടി പഞ്ചമ്യേകവനെ നരസിംഹസോ ചസ്മാസ്മിന്നു ഇത്യനേന പഞ്ചമ്യേകവനെ സ്മാത് ആദേശേ സർവസ്മാത് സർവാഭ്യാം സർവേഭ്യ ഷഷ്ടി ഏകവനെ സർവസ്മാത് സർവവോസ് ഇത്യത്ര സർവസ്യ സ്മാത് സർവസ്യ ഷഷ്ടിയേകവനെ സർവസ്യ ഷഷ്ടി ദിവനെ ഓസ് ചൈത്യനേത്വ അയ്യാദേശകൃതെ സർവയോ സർവ ആം ഇത്യത്ര ഭുവനെ ജല്യത് തദനന്തരം ആമി സർവനാമന ആമി സർവനാമന സുട്ടിത്യനേന സുട്ടികൃതേ സകാരസ്യ ആദേശപ്രത്യേകത്യനേന ഷത്വേ സർവേഷാം ഇതി സിദ്ധ്യതി സപ്തമേകവനെ നസിംഹോ സ്മാത് സ്മിന്നൗ ഇത്യനേന സ്മിനികൃതേ സർവസ്മിൻ സർവയോ സർവേഷു ഏവം വിശ്വശബ്ദം വിശ്വം വിശ്വം വിശ്വ വിശ്വാനി വിശ്വസ്മൈ വിശ്വാഭ്യാം വിശ്വഭ്യ വിശ്വസ്മാൻ വിശ്വാഭ്യാം വിശ്വഭ്യ വിശ്വസ്യ സ്യുഹു വിശ്വസ്യ വിശ്വയോ വിശ്വേ ഷാം വിശ്വസ്മിൻ വിശ്വയോ വിശ്വേഷ സർവവിശ്വ ഉഭ ഉപശബ്ദസ്യ ഷത്തും എൺ എൺ ഏകാരസ്യ എൺ പ്രത്യന്തർഗതത്വാ വിശേഷം വിശ്വസ്യം വിശ്വയോ വിശേഷം ഉഭ ഉപശബ്ദസ്യ ഏവ നൻ ഉഭ ഔ ഇത്യത്ര കേന സൂത്രേണ ഉഭേ ഇതി സിദ്ധ്യതി നംസകാചേത്യനേന സി ആദിശേകൃതേ ഉഭ ഇത്യത്ര ഗുണേ ച ജാതേ ഉഭേ ഉഭേ ഉഭേ ഉഭാഭ്യാം ഉപാഭ്യാം ഉപാഭ്യാം ഉഭയോഹോ വ്യൂഹോ. ഉഭയശബ്ദസ്യ ഉഭയശബ്ദസ്യ ദ്വിവചനം നാസ്തി. ദെൻ ഉഭയം ഉഭയാനി ഉഭയ ഉഭയാനി ഉഭയേന ഉഭയേന വൈഹി ചതുർത്ഥി ഏകവചന ഉപയസ്മൈ ഉഭയേഭ്യ പഞ്ചമി ഏകവചന ഉഭയസ്മാത് ഉഭയേഭ്യ ഷഷ്ടി ഏകവചന ഉഭയസ്യ ഉഭയേഷാം ഉഭയസ്മിൻ ഉഭയേഷു ഉഭ ഉഭയ ഡതര ഡതമ അന്യ അന്യതര ഇതര. അതിനുവേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം വരുന്നത്. അദ്രദരാദിഭ്യ പഞ്ചഭ്യ ഏഭ്യ ക്ലീബേഭ്യ സമൂർ അദ്രാദേശ ആണ് ആണ് അദ്രാദേശം വരും. അതാണ് ഇവിടെ സൂവിനും അമ്മനും വരുന്ന ആദേശം. സൂവിനും അമ്മനും മാത്രമേ ഉള്ളൂ. അവിടെ ഏതാണ്? സർവ വിശ്വ ഉഭ ഉഭയ ഡതര ഡതര ഡതമ എന്ന് വരുമ്പോൾ അത് കതര കതമ ഏതര ഏതമ ഇങ്ങനെ വരും. നമ്മൾ പുല്ലിംഗത്തിൽ പഠിച്ചതാണ്. അതെല്ലാം പ്രത്യയങ്ങളാണ്. പ്രത്യയഗ്രഹണേ തദന്താഗ്രാഹ്യ എന്നുള്ള നിയമം അനുസരിച്ച് തദന്തങ്ങളെ ഗ്രഹിക്കുമ്പോൾ ഡതര ശബ്ദത്തിന് ഉദാഹരണമാവും കതര. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കതര ഇപ്പോ കതര സു കതര അമ്മന്നിരിക്കുമ്പോ എന്തുവരുന്നു? ആ ദ് അത് ആദേശമായി വരുന്നു സുവിനും അമ്മനും. ഇപ്പൊ കതര സു എന്തായി മാറും? കതര ആയി മാറും. അല്ല, ഡ് എന്ന് പറയുന്നതിന് എന്ത് സംഭവിക്കും? അലന്ത്യം ഇസഞ്ഞു ഒന്ന് തസ്സിലോപോ ലോപിച്ചു കതര അദ് കതര അദ്ദെന്നായി. പക്ഷെ അദ് എന്ന് പറയുന്നത് ഡിത്താണ്. ഡകാരത്തായി കഴിഞ്ഞാൽ എന്ത് വിളിക്കും? ഡിത്ത്. ഡിത്ത് പരമിരിക്കുമ്പോൾ പൂർവത്തിലെ ടീക്കിനൊപ്പം വരും ബസഞ്ഞ ഉണ്ടെങ്കിൽ. ഇവിടെ ബസഞ്ഞുണ്ടോ അതോ പദസഞ്ജയാണോ? കതര അദ്ദേഹത്ത് ബസഞ്ജയാണോ പദസഞ്ജയാണോ? എന്തുകൊണ്ട്? വേസൂത്രം യജിഭം യാദിഷു അജാദിഷു തപ്രത്യാവദിഷു സ്വാദിഷു സർവനാമസ്ഥാനേഷു അസർവനാമസ്ഥാനേഷു പൂർവം ബസഞ്ജം ബസഞ്ജയുണ്ട്. അപ്പോ ആ ടിയെ ലോപിപ്പിക്കുന്നതാണ് അടുത്ത സൂത്രം. ടേ ഹേ ചെറിയ സൂത്രമാണ്. ഡിതി ഭസ്യ ടേർ ലോപഹ. ഡിതി എന്ന് പറഞ്ഞാൽ ഡ് ഇത് യസ്യ, അതാണ് ഡിത്ത്. അതിന്റെ സപ്തമിയാണ് ഡിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡകാരം ഇത്തായിട്ടുള്ള സാധനം പരമിരിക്കുമ്പോ. ഡകാരം ഇത്തായിട്ടുള്ള ഒന്ന് പരമിരിക്കും. ഏതായാലും പ്രത്യേകം എന്നോടെ പറയുന്നുണ്ടോ? ഇല്ല. ഡിത്തായിരുന്ന ഭസ്യ ടേർ ലോപഹ. ഭസ്ഞ ഏതിനാണോ ഉള്ളത് അതിന്റെ ടീക്കിലും വരും. അപ്പോ ഡിതി ടി ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ടിത്ത് വേറെ ഡിത്ത് വേറെ. ലോപിക്കുന്ന ഡിത്തിനല്ല വരുന്ന ലോപം. ഏതിനാ വരുന്നത്? ടീക്ക്. പരത്തിലിരിക്കുന്ന ടീ അല്ല വിനയോ, ഡിത്ത്. അപ്പൊ ഇവിടുത്തെ ഡിത്ത് ഏതാണ്? ടി ഏതാണ്? ടി ഏതാണ്? ആ അച്ചുവന്ത്യാദി ടി മാറിപ്പോരുത്. കത്തര എന്നിരിക്കുന്നിടത്തെ അകാരം ടി ആണ്. പരത്തിലിരിക്കുന്ന അത്ത എന്ന് പറയുന്ന ഡിത്താണ്. ഡകാരം ഇത്സഞ്ഞൊന്ന് ലോപിച്ചു പോയാലും ശേഷിച്ചിരിക്കുന്നതിന് എന്ത് പറയും? ഡിത്തെന്ന് പറയും. ിത്തന്നിരിക്കുന്നു. പൂർവത്തിൽ അട്ടി ലോഭിച്ചു, ലോഭിച്ചു മുമ്പ് എന്തുവരും? കത്തര് അത്, കത്തരത്, കത്തരത്ത് എന്നൊരു വസിപ്പിച്ചു. കത്തരത്ത് എന്നിരിക്കുന്നിടത്ത് നമ്മൾ പഠിച്ച ഒരു സൂത്രം കൂടെ പ്രവർത്തിക്കുക. ഏതാണ്? അവസാനം ജസ്തു ചത്വങ്ങൾ വരും. കതരത്ത് കതരത്ത് രണ്ടിലും വരും. അപ്പൊ കതര എന്ന് പറയുന്ന ശബ്ദം നംസുലിംഗത്തിൽ കതരത്ത് എന്ന് വരും. ഡതര ഡതമ കതമത് എന്നിരിക്കുന്ന എന്തായി മാറും? കതമ എന്നുള്ള എന്തായി മാറും? കതമത്ത്. അതായത് കതമ പരത്തിൽ എന്തിരിക്കും? സൂം അമ്മം രണ്ടിടത്തും എന്തോരും അതഡ് വരും. ഡകാരയിത്തായി പോവും. കഥമ്മ അത്തന്നിരിക്കുമ്പോ അവിടുത്തെ അട്ടി ഏതാണ്? ഏതാ? മായില. ദിത്ത് ഏതാണ്? അത്ത്. അപ്പോ പൂർവത്തിലെ അകാരം ലോപിച്ചു കഴിഞ്ഞാൽ പരത്തിലിരിക്കുന്ന അത്തിനെ അജിഹീനമൽ പരേണ സമീചത കത്തമദ് കതരത് കത്ത് ഡതര ഡതമ എന്നീ അന്യശബ്ദം, അന്യശബ്ദം അന്യ സു അമ്മന്നിരിക്കുന്നു. അന്യ സു അം രണ്ടിടത്തും എന്തുവരും? അതഡ് വരും. അപ്പൊ അന്യ അദ്ദ് ഡകാരയുത്തായി ലോപിച്ചു പോയി. അന്യ അദ്, അന്യ അത് എന്നിരിക്കുമ്പോൾ ഡിത്ത് ഏതാണ്? ടി ഏതാണ്? പാപവും ടേഹേ ഡിലിപസ്യ ലോപഹ. ഇപ്പൊ എന്തായി? അന്യത്. രണ്ട് രൂപം വരുമ്പം അന്യത്ത് അന്യത്ത്. ഇപ്പൊ പുല്ലിംഗത്തില് അന്യ, സ്ത്രീലിംഗത്തിൽ അന്യ, സ്ത്രീലിംഗത്തിൽ നംസകത്തിൽ ചിലയിടത്ത് അന്യം എന്ന് ഉപയോഗിക്കാറുണ്ട്. അന്യം എന്ന് സാറിന് പറയാറുണ്ട്. പക്ഷേ അന്യശബ്ദത്തിന്റെ പുല്ലിംഗ രൂപം ഇതാണ്, അന്യത്താണ്. വികല്പമായിട്ട് ഇത് വിധിച്ചിട്ടില്ല പാണിനി. അന്യമല്ല, അന്യത് എന്നാണ് ഏകവചനത്തിൽ. ഡതര ഡതമ അന്യ അന്യതര. അന്യതര ശബ്ദത്തിൽ നിന്ന് സു അമ്മിരിക്കുമ്പോൾ എന്തുവരും? അദ്ദേഭ്യ പഞ്ചഭ്യ പ്രകാരം ആ ദഡ് വരുന്നു. ഡിത്തായി ടി ലോപിച്ചു, അന്യ അത്തന്നിരിക്കുന്നു. ഇവിടുത്തെ ഡിത്ത് ഏതാണ്? അദ് ഇരിക്കുന്നു. ഡിത്ത് ടി എന്ന് പറയുന്നത് ടേ ഹേ, ടി ലോപിച്ചു. ഇപ്പൊ എന്ത് വരുന്നു? അന്യ അന്യതര അന്യതര അന്യതരത് ഡതര ഡതമ അന്യ അന്യതര അന്യ അന്യതര കഴിഞ്ഞ ഏതാണ്? ഇതര ഇതര സു അമ്മന്നിരിക്കുന്നു. അദൃ ഡതരാദിഭ്യ പഞ്ചഭ്യ അഞ്ചെണ്ണമല്ലേ? അഞ്ചാമത്തെ അല്ലേ? അപ്പോ എന്തുവരുന്നു? ഇതര സു അം രണ്ടും അതിൽ വന്നു, അത് വന്നു, ഇതര അതെന്ന് വന്നു, ടിസഞ്ജേതിന് വന്നു. ഏതകാരത്തിന്? ഇതരയിലെ അന്തിമാകാരത്തിന്. ഡിതി എന്ന് പറയുന്നത് പരത്തിലിരിക്കുന്നു. ഇപ്പൊ പൂർവ്വത്തിൽ അകാരം ലോപിച്ചു കഴിഞ്ഞാൽ ഇതരത് ഇതരത് ഇതരത് എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിന്റെ എല്ലാ ഈ അഞ്ച് ശബ്ദങ്ങളുടെയും എന്തുവരുന്നു? ഈ അഞ്ച് ശബ്ദങ്ങളുടെയും സു അമ്മകൾക്ക് അതിടാദേശം വന്നു. പൂർവ്വത്തിലൊട്ടി ലോപിച്ച് കൂടിച്ചേരും. പിന്നെ ഇതിൻ്റെ എല്ലാം ദിവചനങ്ങൾ ഒന്നും മാറ്റമില്ല. ഇപ്പോ കതരത് കതരത് കതരേ കതരാണി കതരത് കതരത് കതരേ കരാണി ഹേ കതര കതരേ കതരാണി പിന്നെ കതരേണ കതരാഭ്യാം കതരേ കതര കതരേഭ്യ കതര ഇനി കഥമത് കഥമത് കഥമത് ഹേ കഥമത്ത് എന്നുണ്ട കഥമേന കഥമാഭ്യാം കഥമാഭ്യം കഥമേഭ്യ പിന്നെ അന്യ അന്യ രൂപങ്ങൾ എങ്ങനെ അന്യത് അന്യത് അന്യേ അന്യാനി അന്യസ്മൈ അന്യഭ്യം അന്യസ്മാത് അന്യസ്മിൻ അന്യോ അന്യേ ഷു പിന്നെ അടുത്തത് അന്യതര അന്യതര അന്യതരേ ഇവിടെ സൂവിനും അമ്മിനും ആ ദഡ് വിധിച്ചു. ഇവിടെ സൂത്രത്തിൽ ആ ദഡ് എന്നിടത്ത് എന്ത് സന്ധി വരേണ്ടത് പഠിച്ചിട്ടുണ്ടോ? സന്ധി സൂത്രത്തിൽ ആ ദഡ് അവിടെ എന്ത് സന്ധി വരണം? എന്ത് സന്ധി വരേണ്ടത് ആ ദേഡ് എന്നുള്ളത്? ഏതാണ്? ഷ്ടുനാഷ്ടുഹു വരണം. ഷ്ടുനാഷ്ടുഹു. പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടോ? ഷ്ടുനാഷ്ടുഹു വന്നാ എന്ത് സംഭവിക്കും? ഷ്ടുത്വം വരുമ്പം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ അദ്ദ എന്നുള്ള രൂപം തിരിച്ചറിയാൻ കഴിയാതെ പോകും. സന്ധി വന്നു കഴിഞ്ഞാ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ അത് ഷ്ടുത്വം വന്നതാണോ അതോ അതിന് നേരെയുള്ള രൂപമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. അപ്പൊ ഇങ്ങനെ സൂത്രങ്ങളിൽ സന്ധി ചെയ്യാത്തടത്ത് എല്ലായിടത്തും മനസ്സിലായിക്കോണം. എന്തുകൊണ്ട് ചെയ്തില്ല? സ്പഷ്ട പ്രതിപത്യർത്ഥം. സൂത്രത്തിന്റെ സ്പഷ്ടമായ പ്രതിപത്തിക്ക് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി പാണിനി തന്നെ അവിടെ സന്ധിയെ ഒഴിവാക്കി. സൂത്രത്തിൽ സന്ധിയെ ഒഴിവാക്കി നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ ചില സൂത്രങ്ങൾ ചെയ്യേണ്ടിടത്ത് ചെയ്തിട്ടില്ല. ചെയ്തു കഴിഞ്ഞാൽ ആകെ തിരിച്ചറിയാൻ പ്രയാസം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോരും ചിലടത്ത് പറയും സ്പഷ്ട പ്രതിപത്യർത്ഥം, ചിലടത്ത് പറയും സൗത്രത്വ ഛന്ദോവ സൂത്രാണി ഭവന്തി. ഇവിടെ അതല്ല, സന്ധി വന്നു കഴിഞ്ഞാൽ ദകാരമാണോ മറ്റെന്തെങ്കിലും ആണോ തിരിച്ചറിയാൻ വയ്യാതെ. അപ്പൊ സ്പഷ്ടപ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സന്ധി ചെയ്യാതിരുന്നത്. ചിലടത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ അതെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൂവിനും അമ്മിനും അത് വിധിച്ച് അതിനട്ടിത്താക്കി പൂർവത്തിലെ അകാരത്തിന് ടിസഞ്ഞമെന്ന് ലോകം വിധിച്ച് എന്നിട്ട് കത്തര കത്തരുന്നാക്കി അത്തിനെ കൂട്ടിച്ചേർത്ത് കതിരശബ്ദത്തിന് ഇത്രയും പ്രയാസം ചെയ്തു. കതര പരത്തില് സൂയിരുന്നു, അതിനാ ദ് വിധിച്ചു, അതിനാ ടിത്താക്കി ടേഹേ പ്രകാരം അകാരത്തെ ലോപിപ്പിച്ചു, എന്നിട്ട് കതര് അത്ത്. ഒരു നീണ്ട പ്രക്രിയ. നമ്മളാണ് സൂത്രം ഉണ്ടാക്കിയെങ്കിൽ എന്ത് ചെയ്തതിനെ കത്തര സൂവിന്റെ സ്ഥാനത്ത് എന്ത് വിരിക്കും? ദകാരം വിരിച്ചാ മതി കത്തരത്ത്. പിന്നെ പാണിനി എന്തിനാ ഇത്രയും വളഞ്ഞ രീതി ചിന്തിച്ചത്? എന്തുകൊണ്ട്? എന്താ പ്രശ്നം? നമ്മൾ നിസാരന്മാരായ നമ്മൾ പോലും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യും. കതര ദ് വിരിച്ചു കഴിഞ്ഞാ മതി. വേറെ ഒന്നുമില്ല, ഇവിടത്തേക്കേ ഉള്ളൂ. ഇവിടത്തെ കാര്യം മാത്രം ചിന്തിച്ചാൽ ബാക്കിയൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതോ വരുമ്പം കാണാം ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയോ. കതര പരത്തിൽ എന്ത് ചെയ്തു? മാത്രം മരിച്ചു. എന്താണ് അങ്ങനെ? എങ്ങനെ ലോപിക്കും? എങ്ങനെ ലോപിക്കുന്നു? അധികാരം വിരിച്ചു കഴിഞ്ഞാ അപ്രത്തോ അധികാരം ലോപിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ ലോപിക്കും? എങ്ങനെയാ ലോപിക്കുന്നത്? എങ്ങനെ ലോപിക്കുന്ന പറഞ്ഞു? എവിടെ ലോപിക്കും? എങ്ങനെ ലോപിക്കും? കതര അദ്ദേഹം ദ് വിധിച്ചു കതരത്ത്. സംഗതി എളുപ്പമായി. പിന്നെ ലോപിക്കുമെന്ന് പറയുന്നു. എവിടെയാ ലോപിക്കുന്നത്? എങ്ങനെ ലോപിക്കും? എന്ത് ലോപിക്കും? അത് തന്നെയാണ് പ്രശ്നം. ലോപിക്കും. അതായത് കതരത്ത് എന്നിരിക്കുമ്പോൾ എന്ത് വരും? ഏം ഹ്രസ്വാ സമ്പുദ്ധേഹേ. സമ്പുദ്ധിയുടെ അവയവമായ ഹല്ല് ലോപിക്കും. സംബോധന ഇത് കത്തറയിൽ അകാരാന്തവരിക്കല്ലേ. ഹർസ്വത്തിന്റെ പരത്തിലിരിക്കുന്ന ഇതെന്ന് പറയുന്നത് എന്തായി? സമ്പുദ്ധിയുടെ അവയവമായ ഹല്ലായി. അവലോപിച്ചു ലോപിക്കത്തില്ലേ? ഹർസ്വത്ത് ഹർസ്വന്തമായ അംഗത്തിന്റെ പരത്തിലുള്ള ഹല്ല് ലോപിക്കും. അപ്പോ കതിരാന്ന് വരും. ഇനി മറിച്ചാണെങ്കിലോ അതിട് വിധിച്ചു കഴിഞ്ഞാലോ അതിട് വിധിക്കുകയാണെങ്കിൽ ടിലോപിച്ച് കതിരത്തന്നായി സമ്പുദ്ധിയിൽ എന്താവും? സംബോധനയിലെ രൂപം എങ്ങനെയാണ്? ഏയ് കത്തര. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ദകാരം ലോപിച്ചു. പിന്നെന്താ പ്രശ്നം ലോപിക്കുന്നു പറഞ്ഞു? പിന്നെന്താ പ്രശ്നം? എന്താ ഹേ കത്തരത്തന്നല്ലേ? ഹേ കത്തരത്തന്നല്ലേ കൊടുത്തിരിക്കുന്നു? ആ ഒന്ന് ദകാരമാണ്. കത്തരത്ത് കത്തരത്ത് ഇവിടെയും ലോപിക്കാമല്ലോ. ഹേ കത്തര. അദ്ദട് വന്നു കഴിഞ്ഞാൽ സൂവിനാണ് വരുന്നത്. അത് അദ്ദട് അങ്ങനെ ഇവിടെ അത്തുണ്ട്. അത് എന്തു ചെയ്യും? അത് കതര അത്തന്നിരിക്കുന്നത് ടീ പോയി. പിന്നെ ശേഷിക്കുന്ന എന്താണ്? അത്തതിനെ കൂട്ടിച്ചേർത്ത് കതരത്ത്. അപ്പോ ഇവിടെ എന്തുകൊണ്ട് ലോപിക്കുന്നില്ല? ഇപ്പൊ കതരത്തന്നിരിക്കുന്നിടത്ത് എന്തുകൊണ്ട് ലോപിച്ചല്ലോ ഇവിടെ കാണിച്ചത്? ഹേ കതരത്ത്. അതുമായിട്ട് എന്താ ബന്ധം? അത് ഇസഞ്ഞ വിധിക്കുന്നതാണ്. ഇത് ലോപം വിധിക്കുന്നു. സമ്പുദ്ധിയിൽ ലോപമാണ് വിധിക്കുന്നത്, ഇസഞ്ഞല്ല. രണ്ടും രണ്ടു കാര്യം. ഇവിടെ എന്തുകൊണ്ട് ലോപിക്കുന്നില്ല? അതെ, സൂവിന്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ തകാരം ലോപിക്കാം. സമ്പുദ്ധിയുടെ അവയവമായ ഹല്ലിന് ലോപം വരുമെന്നാണ്. അത്തം എന്ന് പറയുന്നത് സമ്പുദ്ധിയുടെ അവയവമായ ഹല്ലാണ്, അതിന് ലോപം വരും. ലോപിച്ചൂടെ? അത് അംഗത്തിന്റെ പരത്തിൽ അതെന്ന് പറയുന്നത് ഹ്രസ്വമായ അകാരം അതിന്റെ പരത്തിലിരിക്കുന്ന ത്ത് സമ്പുദ്ധിയുടെ അവയവമാണ്. അത് ലോപിക്കും. ഏതിന്റെ പരത്തിൽ? കതര് തകാരം മാത്രമല്ല, സമ്പുദ്ധിയുടെ അവയവമായത് ലോപിക്കുമെന്നാണ് പ്രത്യേകം പറഞ്ഞില്ലേ ഇവിടെ? സമ്പുദ്ധിയുടെ അവയവമായത് ലോപിക്കുമെന്നാണ് പറഞ്ഞത്. സമ്പുദ്ധേശ്ചേത് സമ്പുദ്ധിയുടെ ഭാഗമാണെങ്കിൽ ലോപിക്കും. ഉദാഹരണം എന്താണ്? ജ്ഞാന അം വന്നിരുന്നു അല്ലേ. ജ്ഞാന അം പുരോരൂപം വന്നു. മകാരം എന്ന് പറയുന്നത് കേവലം അത് മാത്രമാണോ? സമ്പുദ്ധി അമ്മിന്റെ ഭാഗമാണ്, അത് മകാരം ലോപിച്ചുപോയി. അതുപോലെ ഇവിടെ അത്തിന്റെ ഭാഗമാണ്, തകാരം ലോപിക്കാം. എന്തുകൊണ്ട് ലോപിക്കുന്നില്ലെന്നാണ് ചോദ്യം. ഉത്തരവും അവിടെ തന്നെയുണ്ട്, കണ്ണിന് മുമ്പിൽ തന്നെയുണ്ട് ഉത്തരം. കണ്ണ് തുറന്ന് കണ്ടാൽ മാത്രം മതി. എന്തുകൊണ്ട് ലോപിക്കുന്നില്ല? ഒരു സീക്രട്ടും ഇല്ല. സംഗതി വളരെ ക്ലിയറാണ്. അധികം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുകൊണ്ട് ലോപിക്കുന്നില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സൂത്രം എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ലെന്നാണ്. വേറെ ഒരു വഴിയില്ലെങ്കിൽ അത് പറയാൻ പറ്റും. എന്തുകൊണ്ട്? ആ കരലോയിസു ഹ്രസ്വാന്തമായ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന സമ്പുദ്ധിയുടെ അവയവമായ തകാരമേ ലോപിക്കത്തുള്ളൂ. ഇവിടെ ഹ്രസ്വാന്തമായ ഇല്ല, കാരണം അകാരം ലോപിച്ചു പോയി. ടേഹേ പ്രകാരം ലോപിച്ചു, അതുകൊണ്ട് ഇവിടെ ഹ്രസ്വാന്തമായ അംഗമില്ല. അതുകൊണ്ട് ഹ്രസ്വാന്തമായ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന അത്തിന്റെ തകാരം ലോപിക്കുന്നില്ല. അതുകൊണ്ടാണ് ഹേ കദരത്തെന്ന് വന്നത്. ലോകം വന്നതുകൊണ്ട്. അല്ലെങ്കിൽ കേവലം ദീന്ന് വിധിച്ചു കഴിഞ്ഞാൽ എന്തുവരും? കത്തര ദീന്നിരിക്കുമ്പോ എന്തുവരും? ലോപിച്ചു ദിലോപിച്ചു. അതിന്റെ ആവശ്യമില്ലല്ലോ. രണ്ട് വിധി വരും. ഇതൊറ്റ വിധി കൊണ്ട് തന്നെ എല്ലാ കാര്യം സാധിക്കും. രണ്ട് വിധിയെക്കാളും നല്ല എപ്പോഴും എന്താണ്? ഒറ്റ വിധി കൊണ്ട് കാര്യം സാധിക്കുമെങ്കിൽ നല്ല. അങ്ങനെ ഒരു സൂത്രം മതി, എല്ലാം അങ്ങ് വിധിച്ചാൽ മതി. ഒരുപാട് വിധിക്കാൻ. അത് പൂർവത്തിൽ നിന്ന് വരുന്നതാണത്. പൂർവ്വസൂത്രത്തിലെ ഒരു വിധിയെ കൂടെ അതിലേക്ക് സമന്വയിപ്പിക്കുകയാണ്. ഔത്ത് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പാണിനി എന്ത് ചെയ്തു അങ്ങനെ വിധിച്ചത്. അതിട്ട് വിധിച്ചിട്ട് ടിയെ ലോപിപ്പിച്ചു. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ അതോ അം വിധിച്ചല്ലോ. അവിടെ ജ്ഞാനശബ്ദത്തിന്റെ പരിധി സ്വീകരിക്കുന്നപ്പോ അതോ അമ്മ വിധിച്ചു. അവിടെ അമ്മ വിധിച്ചാൽ മതിയായിരുന്നു. എന്താ കുഴപ്പം? ജ്ഞാനശബ്ദത്തിന്റെ പരത്തിൽ എന്തിരുന്നു? സു ഇരുന്നു. അവിടെ മ വിധിക്കുക. അപ്പൊ എന്തോരും ജ്ഞാന മ അമ്മ വിധിച്ചു കഴിഞ്ഞാൽ എന്തോരും അമ്മ വരണം. പിന്നെ അമി പൂർവ പൂർവരൂപം വരണം, ജോലിയുണ്ട് അതിന്. പക്ഷം അതോ മ വിധിച്ചാൽ മതി. ജ്ഞാന മീന്നിരുന്നാൽ എന്തോരും ജ്ഞാനം. ജ്ഞാനം സംബോധനയിലും എന്തോരും ജ്ഞാന ോപിക്കും രൂപസിദ്ധിക്കും. പിന്നെ എന്തിനാ അവിടെ വിധിച്ചത്? അമ്മന്തിന് വിധിച്ചു. ജ്ഞാന എന്ന് വിധിച്ചാൽ ജ്ഞാനം ജ്ഞാന സംബോധനയിൽ ജ്ഞാനെന്ന് ശ്രദ്ധിക്കാമെന്നിരിക്കെ പരത്തിൽ അമ്മ വിധിച്ച് പൂർവ്വരൂപം ഒക്കെ ചെയ്തതിന് നമ്മളാണ് സൂത്രം ഉണ്ടാക്കിയെങ്കിൽ മ വിധിച്ചനെ കാര്യങ്ങളിപ്പം നടക്കുകയും ചെയ്തേനെ. ഇവിടെ നമ്മൾ മുമ്പ് പഠിച്ച ഒരു സൂത്രം വരും, അത് ഒഴിവാക്കാനാണ്. ഒരു ക്ലൂ തരാം, പറയാമോ? നമ്മൾ മുമ്പ് പഠിച്ച ഒരു സൂത്രം ജ്ഞാനം മീന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ വരും. ആ സൂത്രത്തെ ഒഴിവാക്കാനാണ് അമ്മ വിധിച്ചത്. ലോകം വരും, അത് വരേണ്ടതാണ്. വേറൊരു സൂത്രം വരും. ഒരു ക്ലൂ കൂടെ തരാം. രാമശബ്ദം ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ പഠിച്ച ഒരു സൂത്രം ഇവിടെ വരും, അത് ഒഴിവാക്കാനാണ്. ജ്ഞാന മീന്നിരിക്കുമ്പോൾ രാമശബ്ദം പഠിച്ചപ്പോൾ പഠിച്ച ഒരു സൂത്രം വരും. ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കഷ്ടമാണ്. ഇതിൽ കൂടുതൽ ഇനി പറയാൻ പറ്റത്തില്ല. സുപിച്ച ആരാ പറഞ്ഞ്? സുപിച്ച ദീർഘം വരും. എഞ്ഞാതു സുപി അതു അംഗസ്യ ദീർഘ. സുപിച്ച ഒന്ന് ദീർഘം വരും. എന്താ ഒരു പ്രയാസം? അത്രയും വേണ്ടേ? പാണിനി ചിന്തിച്ചത് ഒരു അസൂയല്ലേ? ഇത്രയൊക്കെ പാണിനിയുടെ ബുദ്ധിയെ കുറിച്ച് ഓർത്തപ്പോ ഒരു അസൂയാ. ഇത്രയൊക്കെ ചിന്തിക്കാമോ? സുപിച്ച പ്രകാരം ദീർഘം വരും. അതുകൊണ്ട് എന്ത് ചെയ്തു? അമ്മ വിധിച്ചു, പൂർവ്വരൂപം വിധിച്ചു. അപ്പൊ എത്രമാത്രം ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പാണിനി. ഓരോരോ സൂത്രങ്ങളും ചെയ്യുമ്പോൾ എത്രമാത്രം ചിന്തിച്ചിരിക്കുന്നു. ഇവിടെ അടുത്ത് വരുന്നു, ഏകതരാ പ്രതിഷേധോ വക്തവ്യ. അല്ല, അതിനുമുമ്പ് അന്യതമസ്യതു അന്യതമം ഇത്യേവ. അതിനുമുമ്പും വന്നിട്ടുണ്ട്. അന്യതമ ശബ്ദം എന്ന് പറയുന്നത് ഡതമ പ്രത്യാന്തമല്ല, അവ്യുത്പന്നമാണ്. അപ്പോ അത് ഡതരാദിഭ്യ പഞ്ചഭ്യ എന്ന് പറയുന്ന സൂത്രം ഇവിടെ പ്രവർത്തിക്കുമോ? അന്യതമ ശബ്ദത്തെ ആ സൂത്രം പ്രവർത്തിക്കും. എന്തുകൊണ്ട്? ആ അത് വേണ്ട. അന്യശബ്ദത്തിൽ നിന്ന് ഡതമ പ്രത്യയം വന്നാൽ പോരെ, അന്യതമ വരത്തില്ലേ? കഥമ വന്നതുപോലെ അന്യശബ്ദത്തിൽ നിന്ന് ഡതമ പ്രത്യയം വന്നു കഴിഞ്ഞാൽ അന്യതമ വരും, അറിയില്ലേ? അപ്പൊ പിന്നെ അവിടെ അത് ഡദരാദിഭ്യ പഞ്ചഭ്യ പ്രകാരം അത് വരത്തില്ലേ? എന്തുകൊണ്ട് വരുന്നില്ല? അല്ല, അത് നമ്മൾ ആദ്യം സർവശബ്ദത്തിൽ ആദ്യം പുല്ലിംഗത്തിൽ പഠിച്ചു. അന്യതമ എന്ന് പറയുന്നത് ദതമ പ്രത്യാന്തമല്ല, മറിച്ചത് അവ്യുത്പന്ന പ്രാതിപദികമാണ്. അതുകൊണ്ട് അദൃഢതരാദിഭ്യ പഞ്ചഭ്യ എന്നുള്ളത് പ്രവർത്തിക്കത്തില്ല. എന്തുവരുന്നു? അപ്പൊ അതിന്റെ രൂപങ്ങൾ എങ്ങനെ വരും? അന്യതമയ്ക്ക് ഡതര വന്നില്ലെങ്കിൽ അത് പിന്നെ നമുസലിംഗമാണ്. അതുകൊണ്ട് എങ്ങനെ വരും? അന്യതമം അന്യതമേ അന്യതമോ എന്നിടത്തെ സൂത്രം വന്നു. അതോ അം അന്യതമം അന്യതമേ അന്യതമാനി അന്യതമം അന്യതമേ അന്യതമാനി ഹേ അന്യതമ ഹേ അന്യതമേ അന്യതമാനി അന്യതമേ നായ നായ ന അന്യതമേന അന്യതമാഭ്യാം അന്യതമൈഹി അന്യതമസ്മേ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇത് ഡതമ പ്രത്യാന്തമാണോ? സർവാദി ഗണത്തിലുണ്ടാ? പിന്നെ എങ്ങനെ അന്യതമസ്മേ എന്ന് പറയും? ഇത് അന്യതമ ശബ്ദം സർവാദി ഗണത്തിലുണ്ടോ? സർവ വിശ്വ ഉഭ ഉഭയ ഡതര ഡതമ അന്യ അന്യതര ഇതര ഏക ദി അങ്ങനെയാ പോകുന്നു. യുഷ്മദ് അസ്മദ് ഭവതു കിം. അവിടെ അന്യതമ ശബ്ദമല്ല, ഡതമ പ്രത്യാന്തവുമല്ല. അപ്പൊ സർവനാമസ്തുതിജ്ഞയുണ്ടോ? അപ്പൊ അന്യതമായ അന്യതമാഭ്യാം അന്യതമാഭ്യാം അന്യതമേഭ്യ അന്യതമസ്യ അന്യതമയോ തമാനാം അന്യതമേ അന്യതമയോ അന്യതമേഷു. പക്ഷെ ഏകതര എന്ന് പറയുന്ന ശബ്ദം ഡതര പ്രത്യാന്തമാണ്. ഏകതര. അപ്പൊ അവിടെ എന്തുവരും? അദൃഢതരാദിഭ്യ പഞ്ഞഭ്യ വരും. പക്ഷെ അതിനെ നിഷേധിക്കുന്നു. ഏകതരാ പ്രതിഷേധോ വക്തവ്യ. അത് ഡതര പ്രത്യാന്തമായതുകൊണ്ട് നിഷേധിക്കേണ്ടി വന്നു. അപ്പൊ ഏകശബ്ദത്തിൽ നിന്ന് ഡതരപ്രത്യം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഏകതര എന്ന് വരും. അപ്പൊ അവിടെ അദൃഢ വന്നിട്ട് എന്തുവരും? ഏകതരേ അങ്ങനെയാണോ? എന്താ പേടിച്ചിരിക്കുന്നേ? ഏകതരത് ഏകതരത് എങ്ങനെയാണ് അതിന്റെ രൂപങ്ങൾ? ഏകതരത് ആരെങ്കിലും ഒരാൾ ധൈര്യം അവലംബിച്ച് പറയുക. എങ്ങനെ? ആ അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താ അത്? ഡതര പ്രത്യാന്തമാണ്. അഞ്ചെണ്ണത്തിൽ ഡതരയുണ്ട. അപ്പൊ ഏകതര എന്ന് പറയുന്നത് അതിൽ പെടുമോ? ആ എങ്ങനെയാണ് അത് പെടുന്നത്? ഏകതര എന്നൊരു ശബ്ദം അവിടെ പറഞ്ഞിട്ടില്ല. കഥമ കതര എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏകശബ്ദത്തിൽ നിന്ന് ഡതരപ്രത്യയം വന്ന് ഏകതര വന്നു കഴിഞ്ഞാൽ അത് ഡതരപ്രത്യാന്തമാണ്. പിന്നെ സർവനാമസഞ്ജയുണ്ട. എന്തുകൊണ്ടില്ല? ഉണ്ട്. രണ്ടഭിപ്രായം വന്നു, നറുക്കിടേണ്ടി വരും. ഡതര പറഞ്ഞ സ്ഥിതിക്ക് സർവനാമസഞ്ജയുണ്ട്. എന്തുകൊണ്ട്? സർവാദിഗണത്തിൽപ്പെടുന്നു, സർവാദിഗണത്തിൽപ്പെടുന്നു. ഡദര ഡദരാന്തമാണ്, സർവാദിഗണത്തിൽ ഡദരപ്പെട്ടു, അതുകൊണ്ട് സർവനാമസംജ്ഞയുണ്ട്. ഡദരപ്രത്യാന്തമായതുകൊണ്ട് അതിട്ട് ഡദരാദിഭ്യ പഞ്ചഭ്യ സൂത്രവും വരും. അപ്പോ ഇവിടെ പറഞ്ഞു ഏകദര പ്രതിഷേധോ വക്തവ്യ. ഏകദരത്തിൽ നിന്ന് ഈ സൂത്രപ്രകാരം അതിട് പ്രത്യം വരാൻ പാടില്ല. പാടില്ലെങ്കിൽ ഏത് സൂത്രം പ്രവർത്തിക്കും? അതോം. അപ്പൊ ഏകതര ഏകതരം ഏകതരേ ഏകതരാണി ഏകതരം ഏകതരേ ഏകതരാണ്. ഏകതരസ്മി എന്നൊരു സർവനാമസഞ്ജയുണ്ട്. ഞാൻ എത്ര ഉറച്ച് ചോദിക്കുന്നു അത്രയും ഉറച്ചു പറയണം വരുമെന്ന്. ചോദ്യം കേട്ട് പേടിച്ചു പോരുത്. ഏകതരസ്മൈ ഏകതരാഭ്യാം ഏകതരേഭ്യ ഏക ഏകതരാഭ്യം ഏകതര ഏകതരസ്യ ഏകതരയോ ഏകതരസ്മി ഏകതരയോ ഏകതരേഷ. ഏകതരാ പ്രതിഷേധവ്യ ഏകതരം എന്ന രൂപം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കതരത് എന്നിരിക്കുന്നിടത്ത് അതോ അമ്മ എന്തുകൊണ്ട് വന്നില്ല? അതോ അമ്മ വരാമല്ലോ അവിടെ. അപവാദം. അപ്പോ ഇവിടെ കത്തരാന്നിരുന്ന് സൂന്നിരുന്നപ്പോ ആദ്യം ഏതാ വരേണ്ടത്? അതാണ് ആദ്യം വരുന്നത്. ആദ്യം വരേണ്ട ഏതാണ്? ഏതാണ്? സമോർ നമുസ്സകാത്. അതാദ്യം വരണം. അതിന്റെ അപവാദമായിട്ട് വരുന്നത് അതോം. അതിന്റെ അപവാദമായിട്ട് വരുന്നത് അതിരാദിഭ്യ പഞ്ചഭ്യ. മൂന്നാമത്തെ ചാൻസിലാണ് അത്. സമൂർണ ഉത്സവനെ ബാധിക്കും അതോം, അതിനെ ബാധിക്കും അദ്ദേഹരാദിഭ്യ പഞ്ചഭ്യ. അങ്ങനെ വരുന്നു. ആ ഇനി സർവനാമ ശബ്ദങ്ങൾ വരെ ഉണ്ടല്ലോ, തുറന്നില്ലല്ലോ. ദതര ഡതമ അന്യ അന്യതര ഇതര ഏകശബ്ദം. എങ്ങനെ ഒരു ഏകശബ്ദത്തിന്റെ രൂപങ്ങൾ? ഏകം ഏകേ ഏകാനി. ആ സംഖ്യാവാചക ശബ്ദങ്ങൾക്ക് സംബോധനയില്ല, അങ്ങനെ പ്രയോഗിക്കാറില്ല. അല്ലയോ ഒന്നേ, അങ്ങനെ ചോദിക്കാറില്ല. നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ ഇനി സംബോധന? അതിൻ്റെ അകത്തുണ്ടോ ഏകശബ്ദത്തിന്? ഇതില്ല. ഓ, ഇതിനകത്തെല്ലാം കൊടുത്തിട്ടില്ലല്ലോ. ആ പോട്ടെ. ഏകേന ഏകേഹി ഏകാഭ്യാം ഏകാഭ്യാം ഏകേഷാം, അതൊക്കെ പലപ്പോഴും വരുന്നതാണ്. പിന്നെ യുഷ്മത് അസ്മത് ഭവത് കിമ്മല്ല ഇനി ഹലന്തത്തി വരുന്നതാണ്. ദ്വിശബ്ദവും ഇനി വരാൻ പോകുന്നതാണ്. പിന്നെ വരുന്നത് പൂർവപരാപര ദക്ഷിണ ഉത്തരാപര അധരാണി വ്യവസ്ഥായാം അസജ്ഞായാം സ്വമജ്ഞാതി ധനാഖ്യായാം മന്ദരം ബഹിർയോഗ പ്രസംവ്യനോ പൂർവാദിഭ്യോ നവഭ്യോ വാ പ്രഥമ ചരമ അല്പ അർദ്ധ കതിപയ നേമാസ്റ്റിയസ്യങ്ങിസുവ. ഇതെല്ലാം പഠിച്ചതാണ്. തലവുലുക്കുന്ന എന്താ? നിങ്ങളാരും പഠിച്ചില്ലേ? ഇപ്പൊ പൂർവപരാപര ശബ്ദങ്ങൾ പറയുന്ന എന്താണ്? അവിടെ സൂത്രത്തിൽ പറയുന്ന വ്യവസ്ഥായാം അസജ്ഞായാം ജസ് പരമിരിക്കുമ്പോൾ മുതൽ പോയിട്ട് സർവനാമസജ്ഞ വരും എന്ന് പറഞ്ഞു. ഇവിടെ അതുകൊണ്ട് എന്ത് മാറ്റമാണ് വരുന്നത്? അത് മാത്രം പറഞ്ഞാൽ മതി. അവിടെ പറഞ്ഞു, വ്യവസ്ഥയിലും അസജ്ഞയിലും ജസ് പരമിരിക്കുമ്പോൾ വികല്പമായി സർവനാമസജ്ഞ വരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് വ്യത്യാസം വരും? പൂർവാഹ പൂർവാണി എന്ന് വരുമെന്നാണ് ഒരു പക്ഷം. വേറെ എന്തെങ്കിലും പക്ഷമുണ്ടോ? വേറെ ഒരു പക്ഷം കൂടെ വന്നാൽ ഇപ്പം നറുക്കിടുന്നതായിരിക്കും. എന്താണ് ഒരു അഭിപ്രായത്തിൽ പൂർവാഹ പൂർവാണി എന്ന് വരും. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. അതായത് പൂർവശബ്ദത്തിന്റെ പ്രഥമ ബഹുവചനത്തിൽ വ്യവസ്ഥയിലും അസംജ്ഞയിലും മാത്രമേ സർവനാമസജ്ഞ ഉള്ളൂ, ഇല്ലെങ്കിൽ സർവനാമസജ്ഞ ഇല്ല. നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് പൂർവശബ്ദത്തിന്റെ ബഹുവചനത്തിൽ എങ്ങനെ വരണം? പൂർവാണി എന്ന് പറഞ്ഞു. ഇവിടെ മറ്റൊരു രൂപം വരുമോ? വരുമെങ്കിൽ ഏത് രൂപം? വരില്ലെങ്കിൽ എന്തുകൊണ്ട് വരില്ല? ഇതെല്ലാം പറയുന്നു. എളുപ്പമുള്ള പറഞ്ഞാൽ മതി. എന്താണ് സർവനാമ സംജ്ഞയിൽ വരുമ്പോൾ എന്തെന്നാണ് ചോദിക്കുന്നത്? വികല്പമായിട്ട് സർവനാമ സംജ്ഞ വിധിച്ചിരിക്കുന്നു. ഒരു രൂപം മാത്രമേ വരത്തുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞത് ഒരു രൂപയെ വരത്തുള്ളൂ എന്നും, ഇവിടെ പറഞ്ഞ് രണ്ട് രൂപം വരുമെന്നു. അപ്പോ വികല്പമായതുകൊണ്ട് രണ്ട് രൂപം വരുമെന്ന് പറയുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഒരു രൂപ മാത്രം വരുമെന്ന് പറഞ്ഞത്? ആ, ഇവിടെ ഒരു രൂപയെ വരത്തുള്ളൂ. എന്തുകൊണ്ട്? ജസ്വസോഹോ ശി, അവിടെ പറഞ്ഞിരിക്കുന്ന ക്ലീബാദ് അനയോഹോ ശിഷ്യ, അവിടെ സർവനാമസ്ഥാനം ഉണ്ടോ ഇല്ലയെന്നൊന്നും പറഞ്ഞിട്ടില്ല. നപുംസകത്തിൽ ജസിനും ശസിനും എന്തുവരും? ശിവരും. അവിടെ സർവനാമസ്ഥാനം ഉണ്ടോ ഇല്ലയോ അതുപോലും പറഞ്ഞോ? സർവനാമസഞ്ജയുണ്ടോ ഇല്ലയോ ഒന്നും പറഞ്ഞില്ല. നപുംസകത്തിൽ ഏത് വന്നാലും ശരി, അതിന് ശിവൻ. അത് സർവനാമമാണെങ്കിലും അല്ലെങ്കിലും ഈ സൂത്രം പ്രവർത്തിച്ചേ പറ്റൂ. കാരണം സർവനാമസജ്ഞ വരാത്തപ്പോ രൂപത്തിന് മാറ്റം വരികയാണെങ്കിൽ ജ്ഞാനം ജ്ഞാനേ ജ്ഞാനാനി അവിടെ മാറ്റം വരില്ലേ? ജ്ഞാനാനിയിൽ മാറ്റം വന്നോ? ജ്ഞാനാനി എന്നൊരു രൂപമല്ലേ ഉള്ളൂ. അവിടെ സർവനാമസജ്ഞയുണ്ടോ? സർവനാമസജ്ഞയുണ്ടോ ജ്ഞാനാനിയിൽ? ഇല്ല. അപ്പൊ സർവനാമസജ്ഞ ഇല്ലെങ്കിൽ ജ്ഞാനാനി പോലെ വരും. സർവനാമസജ്ഞ ഉണ്ടെങ്കിലോ സർവം സർവേ സർവാണി പോലെ വരും. അപ്പൊ എത്ര രൂപം വരും? ഒരു രൂപമേ വരത്തുള്ളൂ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സർവനാമസജ്ഞ ഇല്ലാത്തപ്പോൾ ഒരു ശബ്ദത്തിന് എന്ത് രൂപം വന്നു എന്ന് ചിന്തിക്കണം. ഉദാഹരണം ജ്ഞാനം, അവിടെ ജ്ഞാനാനി എന്ന് വന്നു. സർവനാമസജ്ഞ വന്നപ്പോ ഏത് രൂപമെന്ന് ശ്രദ്ധിക്കണം. സർവാണി, വ്യത്യാസമൊന്നുമില്ല, നത്വത്തിന്റെ വ്യത്യാസമുള്ളൂ. അപ്പൊ പൂർവപരാപര ദക്ഷിണോത്തരാപരാധരാണി വ്യവസ്ഥയും അസംജ്ഞായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ വ്യത്യാസമൊന്നുമില്ല. സർവനാമസജ്ഞയ്ക്കനുസരിച്ച് നപുംസകത്തിൽ രൂപമാറ്റം വരുന്നില്ല. മുമ്പ് പറഞ്ഞതുപോലെ സർവനാമസജ്ഞ രണ്ടാവാം എന്നുവെച്ചാൽ വരികയും വരാതിരിക്കുകയും ചെയ്യാം. പക്ഷേ രൂപത്തിന് വ്യത്യാസമില്ലെങ്കിൽ അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. വ്യവസ്ഥയിലും അസംജ്ഞയിലും നേ സർവനാമ സംജ്ഞ വരത്തുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. കാരണം ഇവിടത്തെ വിധി എന്ന് പറയുന്നത് സർവനാമത്തെ ആശ്രയിച്ചിട്ടല്ല, മറിച്ച് നപുംസകത്തെ ആശ്രയിച്ചിട്ടാണ്. നപുംസകത്തെ ആശ്രയിച്ചിട്ടാണ് ജസനും ശസനും സ്വീകരിച്ച്. സർവനാമത്തെ ആശ്രയിച്ചിട്ടാണോ? സർവനാമത്തെ ആശ്രയിച്ച് വിധിച്ചിരുന്നെങ്കിൽ സർവനാമം വരുമ്പോൾ വരും, സർവനാമം വന്നില്ലെങ്കിൽ വരത്തില്ല. ഇവിടെ സർവനാമത്തെ ആശ്രയിച്ചൊരു വിധിയില്ല. പിന്നെയോ നപുംസകത്തെ ആശ്രയിച്ചിട്ടാണ് വിളി. അതെന്ന് പറഞ്ഞ് ക്ലീബാദ് അനയോഹോ ശിഷ്യ, അതേതായാലും ശരി. നമുത്സകമാണെങ്കിൽ ശിവരും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വിശ്വശബ്ദം നമുത്സകത്തിൽ ശിവരും വിശ്വാനി എന്ന് വന്നതുപോലെ തന്നെ എന്തുവരും? പൂർവ പൂർവം പൂർവേ പൂർവാണി വരൂ, പൂർവാണി വരൂ, പൂർവാണി. പിന്നെ അതിന്റെ രൂപങ്ങൾ ബാക്കി പൂർവം പൂർവം പൂർവാണി പൂർവ പിന്നെ പൂർവ പരം പിന്നെ നിർത്താതെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ മൂളുന്ന എന്തിനടക്ക് അതായത് ഇതെല്ലാം ഈ ശബ്ദങ്ങൾക്കെല്ലാം ഇതെല്ലാം വിശേഷണങ്ങളായി വരുമ്പോഴാണ് ഒരു വ്യത്യാസം വരുന്നത്. ഏതെങ്കിലും ഒരു നമുത്സക ശബ്ദത്തിന്റെ വിശേഷണമായി വന്നാൽ ഇത് നമുത്സകമാകും. പൂർവാണി അപരാണി എന്നെല്ലാം വരും. ഇത് ത്രിലിംഗങ്ങളിലും പ്രയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. പൂർവ അപര പൂർവ അപരഹ പൂർവാണി അപരാണി ഇങ്ങനെ വരും. അടുത്ത് വരുന്ന ഏതാണ്? ഹ്രസ്വ നപുംസക പ്രാതിപദികസ്യ. അതായത് ഇവിടെ വരുന്ന ഏത് ശബ്ദമാണ്? ശ്രീപാ ശബ്ദം. നമ്മൾ വിശ്വപാ ശബ്ദം പഠിച്ചിട്ടുണ്ട്. ആകാരാന്ത പുല്ലിംഗത്തിൽ ഏത് സൂത്രം വന്നു? ആത്വോ ധാതവോ പ്രകാരം എന്തു വന്നു? ലോപം വന്നു. ആകാരം ലോപിച്ചു. വിശ്വപാഹ വിശ്വപാഹ ബാക്യരൂപം വിശ്വപ്പൂ വിശ്വപാ വിശ്വ വിശ്വപഹേ വിശ്വപാഹേ വിശ്വപാഹ വിശ്വപൗ ബാക്കി വിശ്വപാഹ വിശ്വപൗ വിശ്വപഹേന്നാണോ? വിശ്വപാഹ വിശ്വപാം വിശ്വപൗ അവിടെ എന്തുകൊണ്ടാണ് വന്നത്? ആദോ ദാദോഹോ സർവനാമസ്ഥാനമായതുകൊണ്ടാ ഭസഞ്ജയുള്ളതുകൊണ്ട് ആതോദ്ധാതവ് പ്രകാരം ആകാരം ലോപിച്ചു. ഇവിടെ എങ്ങനെയാണ് നോക്കാം? പിന്നെ എന്താണ് ശ്രീപാ? ശ്രീ ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ശ്രീഹി ശ്രീഹ ദ്വിതീയാഗമനം ശ്രിയം, ശ്രിയമാണോ ശ്രീയമാണോ? എന്തുകൊണ്ട് ഇയങ് വരുന്നു? ശ്രിയം. അപ്പോൾ ഇവിടെ ശ്രിയം പാതീതി ശ്രീ പാന്നിരിക്കുന്നു. ശ്രീയെ പാലിക്കുന്നവൻ ശ്രീ പാ സു എന്നിരിക്കുന്നു. അപ്പോഴാണ് ഇവിടുത്തെ ഒരു പ്രധാന സൂത്രം വരുന്നത്. ഹ്രസ്വോ നപുംസകെ പ്രാതിപദികസ്യ അജന്തസ്യ ഇതി ഏവ അജന്തമായ, അത് അജന്തസൈത്യേവ എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. ഹ്രസ്വമെന്ന് പറയുന്ന അച്ഛനല്ലേ വരത്തുള്ളൂ, ഹല്ലിന് ഹ്രസ്വം വരൂ. പിന്നെ ഇവിടെ എന്തിനാ അജന്തസ്യ എന്ന് പറഞ്ഞു? കാരണം ഈ സൂത്രത്തിൽ ഹ്രസ്വം എന്ന് പറയുന്ന ഒരു ശബ്ദം വന്നു. അപ്പോൾ ഒരു പരിഭാഷാ സൂത്രമുണ്ട്, നമ്മളിൽ ഒരു സിദ്ധാന്തം ഓതി പഠിക്കുന്ന സൂത്രമല്ല. അജസ്ഛ എന്ന് പറഞ്ഞൊരു സൂത്രമുണ്ട്. ഹ്രസ്വ ദീർഘ പ്ലുത ശബ്ദങ്ങളെ ഉപയോഗിച്ച് ഒരു സൂത്രത്തിൽ ഒരു കാര്യത്തെ വിധിച്ചു കഴിഞ്ഞാൽ അവിടെ അച്ഛന്ന് പറയുന്ന ഒരു പദം വരും. അതാണ് അജസ്ഥ പറയുന്നത്. ഹ്രസ്വം അല്ലെങ്കിൽ ദീർഘം അല്ലെങ്കിൽ പ്ലുതം, ഇതിൽ മൂന്നിലേതെങ്കിലും ഒരു ശബ്ദത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സൂത്രത്തിൽ ഒരു കാര്യത്തെ വിധിച്ചാൽ അവിടെ അച് എന്ന് പറയുന്ന പദം ആ സൂത്രത്തിൽ വരും. അപ്പൊ ഈ സൂത്രത്തിൽ അച്ഛുണ്ടോ? ഇവിടെ ഹ്രസ്വമുണ്ട്. ഹ്രസ്വം എന്നുള്ള ശബ്ദം ഈ സൂത്രത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പാണിനി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അവിടെ ഒരു അച്ഛെന്ന് പറയുന്ന വരും. അച്ച് വന്നു കഴിഞ്ഞാൽ അത് പ്രാതിപദികത്തിന്റെ വിശേഷണമാവും. വിശേഷണമാകുമ്പോൾ ഏന വിധിസ്തദന്തസ്യ എന്നുള്ള നിയമം അനുസരിച്ച് എന്തോരും അജന്തമായ പ്രാതിപദികവും നോട്ട്. അതാണ് പറയുന്നത്, ഹ്രസ്വ ദീർഘ പ്ലുതൈഹി എത്ര അച് വിധീയതേ തത്ര അച് ഇതി പദം ഉപതിഷ്ഠതേ. പാണിനി പറയും, ഹ്രസ്വം ദീർഘം പ്ലുതം എന്നീ ശബ്ദങ്ങളെ കൊണ്ട് എവിടെയെങ്കിലും അച്ഛനെ വിധിച്ചു കഴിഞ്ഞാൽ അവിടെ അച്ഛെന്ന് പറയുന്ന ഒരു പദം വരും. ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാതിപദ്യത്തിന്റെ വിശേഷണമായി ഏന വിധി തദന്തസ്യ തദന്ത വിധി വന്ന, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അജന്തസ്യ എന്ന് വെച്ചാൽ അജന്തമായ പ്രാതിപദികത്തിന് നപുംസകത്തിൽ ഹ്രസ്വം വരും. എന്ന് പറഞ്ഞാൽ നപുംസകത്തിൽ ഒരിടത്തും ദീർഘം വരത്തില്ല. ഇപ്പൊ ഗൗരി എന്ന് വന്നതുപോലെ നപുംസകത്തിൽ വരത്തില്ല. എന്തുകൊണ്ട്? ഈ സൂത്രം കയറി പ്രവർത്തിക്കും. ഏത് അച്ച് വന്നു കഴിഞ്ഞാലും ശരി, അവിടെ എന്തുവരും? ഹ്രസ്വം വരും. ഏതായാലും ശരി, അപ്പോൾ നമുസകത്തിൽ ദീർഘാന്തമായ ഒരു രൂപം നമുക്ക് കിട്ടത്തില്ല. ഇതനുസരിച്ച് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അപവാദം വരണം, അത് വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് അച് എന്ന് പറയുന്ന അച് അന്തമായിട്ട് വരുന്ന ഒരു പ്രാതിപദികം ഹ്രസ്വമായ ഇരിക്കും നമുസകത്തിൽ. ഇവിടെ എന്താണ്? ശ്രീപാ എന്നിരുന്നു, ആകാരാന്തമാണ്. പക്ഷെ ഈ സൂത്രം എന്തു പറഞ്ഞു? അത് ഹ്രസ്വമാണോ എന്ന് വെച്ചാൽ അതെന്തായി മാറും? ശ്രീപ എന്ന് വരും. ശ്രീപ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ രൂപം എങ്ങനെ വരും? ജ്ഞാനം പോലെ. അപ്പൊ അങ്ങനെ രൂപം എങ്ങനെ വരും? ശ്രീപം ശ്രീപേ ശ്രീപാണി. ശ്രീപാദ് ശ്രീപാദ് ഇവിടെ ശ്രീപാണി എന്ന് പറഞ്ഞു. അവിടെ എങ്ങനെയാണ് എത്തും വന്നത്? ശ്രീപാണി എന്നുള്ളിടത്ത് എങ്ങനെയാണ് അത്വം വന്നു? അട്കുപ്പാന്നു അപി എന്നുള്ള സൂത്രപ്രകാരം ഇവിടെയാണ് അത്വം വരുമോ? വരുമോ? അതിന്റെ വൃത്തി എന്താണ്? അട്പുഭ്യാം ഇത്രയേ ഉള്ളൂ. ആ അത് ഞാനും പറഞ്ഞു, വൃത്തി മുഴുവൻ പറയണം. അട് കവർഗ പവർഗ ഏതേർ വ്യസ്തേർ യഥാസംഭവം മൃതൈശ്ച വിവധാനേവി രഷാഭ്യം വരസ്യ നാസാ. അത് കഴിഞ്ഞ് എന്തു പറയുന്നു? സമാനപദേ. സമാനപദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദമായിരിക്കണം. ശ്രീപാന്നിരിക്കുന്നിടത്ത് എത്ര പദമുണ്ട്? രണ്ട് പദം. അപ്പൊ ഇവിടെ എണ്ണത്തും വരുമോ? വരില്ല. രണ്ട് പദങ്ങൾ ചേർന്ന ഒരു പദം. അങ്ങനെ ഇരുന്നാ വരില്ലെന്ന് അവിടെ പഠിച്ചു. രാമനാമ എന്നിടത്ത് എണ്ണത്തും വരുന്നില്ല. എന്തുകൊണ്ട്? അവിടെ രണ്ട് പദം ചേർന്ന ഒരു പദമാണ് ഏകപദ. സമാനപദം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അഖണ്ഡപദം. അഖണ്ഡപദമായാലേ വരത്തുള്ളൂ. പക്ഷെ ഇവിടെ അതിനോട് ഒരു സൂത്രമുണ്ട്, ഏകാജുത്തരപദേ നഹ. ആ സൂത്രം ഇവിടെ കൊടുക്കേണ്ടതാണ്, പക്ഷെ കൊടുത്തിട്ടില്ല, നിർഭാഗ്യവശാൽ. അതിൻ്റെ സിദ്ധാന്തം ഇതിൻ്റെ ഒരു കുഴപ്പമാണ്. ആവശ്യമുള്ളത് കൊടുക്കും, ആവശ്യമുള്ളത് കൊടുക്കത്തില്ല, ആവശ്യമില്ലാത്ത കൊടുക്കും. ഏകാജുത്തരപദേ നഹ എന്ന് പറയുന്ന സൂത്രപ്രകാരമാണ് ഇവിടെ എണ്ണത്വം വരുന്നത്, പക്ഷെ അതുപോലെ കൊടുത്തിട്ടില്ല. അത് 57-ാമത്തെ പേജിലുണ്ട്. 1, 2, 3, 4-ാമത്തെ സൂത്രം ഏകാചുത്തരപദേ നഹ കണ്ടോ? ഏകാചുത്തരപദേ നഹ. ഏകാചുത്തരപദം യസ്യ തസ്മിൻ സമാസേ പൂർവപദസ്ഥ നിമിത്താത്പരസ്യ പ്രാതിപദികാന്ത നും വിഭക്തിസ്ഥസ്യ നസ്യ നഹസ്യ. ഇതെന്താണ് പറയുന്നത്? ഏകാജുത്തരപദം യസ്യ. ഉത്തരപദത്തിൽ ഒരച്ചേ പാടുള്ളു. ഇവിടെ എന്താണ്? ശ്രീ പാണ് ഉത്തരപദം. ഒരു സമസ്ത പദത്തിന്റെ അവസാനത്തെ പദത്തിനാണ് എന്ത് പറയുന്നത്? ഉത്തരപദം. ഇവിടെ ശ്രീ പ രണ്ട് പദങ്ങൾ കൂടി ചേർന്ന് ഒരു പദമായതാണ്. ഇതിനെ സമാന പദമെന്ന് പറയും, സമസ്ത പദമെന്ന് പറയും. അല്ല, സമാന പദമല്ല, ഇതിനെ സമസ്ത പദമെന്ന് പറയും. അതിലെ അന്തിമമായ പദം അതാണ് ഉത്തരപദം. അതിൽ ഒരച്ചയുള്ള ഏകാച്ചപ്പ തസ്മിൻ സമാസ. ഇത് സമാസമാണല്ലോ. ശ്രീപ എന്ന് പറയുന്നത് സമാസമാണ്, സമസ്തപദമാണ്. അതിൽ പൂർവപദസ്ഥാത് നിമിത്താത് പരസ്യ. പൂർവപദത്തിൽ ഉള്ള നിമിത്തം. ഇവിടെ ശ്രീ എന്ന് പറയുന്നതാണ് പൂർവപദം, എന്ന് വെച്ചാൽ മുമ്പിലുള്ള പദം. നിമിത്തം അതിലാണ്. ഏതിന്റെ നിമിത്തം? നായുടെ നിമിത്തം. ശ്രീരേഖം അതിന്റെ പരത്തിലിരിക്കുന്ന പ്രാതിപദികാന്ത നസ്യ. പ്രാതിപദികത്തിന്റെ അന്ത്യമായി വരുന്ന നകാരം ഇവിടെ അതല്ല. പിന്നെന്താണ്? നും വിഭക്തി സ്ഥസ്യ നസ്യ. നുമ്മിന്റെ, നും വിഭക്തി സ്ഥസ്യ, അതും പൊട്ടും. നുമ്മിന്റെ, നുമ്മിന്റെ ആണല്ലോ ഇവിടെ. നുമ്മിന്റെ നകാരമാണ് അല്ല. പ്രാതിപദികാന്തെന്നും വിഭക്തിസ്ഥസ്യ എന്നാണ്. പ്രാതിപദികത്തിന്റെ അന്ത്യമായി വരുന്ന ഇവിടെ നുമ്മ ഏതിനാ വന്നത്? പരിഗതത്തിന്റെ അന്ത്യമായി വന്നു നുമ്മ. പിന്നെ വിഭക്തിയിൽ വരാം. ഇവിടെ ഇപ്പൊ നുമ്മിന്റെയാണ്. ആ നുമ്മിന്റെ നകാരത്തിന് നകാരം വരുന്നു, അതാണ് നസിനഹ. ഈ സൂത്രപദമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ സൂത്രം ഇവിടെ കൊടുത്തിട്ടില്ല. അങ്ങനെ നത്വം വന്നു, ഹർസവും നമസേ പ്രാദേശിക പ്രകാരം ഹർസവും വന്നു. അപ്പോ ആയി. ഈ സൂത്രം ജ്ഞാന ശബ്ദത്തിൽ പ്രവർത്തിക്കൂ? എന്തുകൊണ്ട്? അതല്ല, ഹർസവും നപുംസകെ പ്രാതിപദികസ്യ എന്ന് പറയുന്നത് പ്രവർത്തിക്കൂ? ഹർസവും നമസകെ പ്രാതിപദികസ്യ പ്രശ്നം തന്നെയാണ്. അവിടെ പ്രവർത്തിക്കുമെന്നാ ചോദിച്ചത്. ആ പ്രവർത്തിച്ചാലും വിരോധമൊന്നുമില്ല, പ്രശ്നമാണല്ലോ. സൂത്രം പ്രവർത്തിക്കാം, നിയമമനുസരിച്ച് പ്രവർത്തിക്കാം. പ്രവർത്തിച്ചാൽ രൂപമാറ്റം വരില്ല. മാറ്റം വരാത്തതുകൊണ്ടാണ് അത് ആദ്യം കൊടുക്കാത്തത്. അസുഖം നമുസേ പ്രാതിപദികസ്യ സാമാന്യ സൂത്രമാണ്. അജന്ത നപുംസക ലിംഗം പറയുമ്പോൾ അതിലെ സാമാന്യമായ സൂത്രമാണെന്ത്? ഏത് പ്രാതിപദികത്തിനും ഹർസവും വരും അജന്തമാണെങ്കിൽ. അപ്പൊ എവിടെയും വരാം. പിന്നെയാണ് വരുന്നത് എന്താണ്? സമോർ നംസക ലുക്ക് വിരിക്കുന്നു. ആ പരത്തിലിരിക്കുന്ന പ്രത്യേകത്തിനാണ്. പിന്നെയാണ് വരുന്നത് അതോ അം അദ്രഡദരാദിഭ്യ പഞ്ചഭ്യ. അപ്പൊ ഇതാണ് സാമാന്യ സൂത്രം. അത് ദീർഘമുള്ളിടത്ത് ഹ്രസ്വമാകും. ഹ്രസ്വം ഉണ്ടെങ്കിലോ ഹ്രസ്വം തന്നെ വിശേഷിച്ചൊന്നും സംഭവിക്കുന്നു. എന്താണ് ആ ഹ്രസ്വമുള്ളിടത്ത് പ്രവർത്തിച്ചാൽ എന്താണ് ആണ് പറയുന്നത്? ജലേവൃഷ്ടി സ്ഥലേവൃഷ്ടി എന്ന് പറയുന്നു. കരയിൽ മഴ പെയ്താൽ കടലിലും മഴ പെയ്യാം. വെള്ളമുണ്ടെന്നുള്ളത് മഴയ്ക്ക് തടസ്സം അല്ല